ഒന്നാമത്തെ ശങ്കരാചാര്യൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, രാമാനുജൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഇവരെല്ലാം പലതരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് പല ബ്രഹ്മങ്ങളെന്നുള്ള ആശയം വരുന്നത്. സയൻസിനും റിയാലിറ്റി ഇന്റർപ്രറ്റ് ചെയ്ത് പലതായി പറയുന്നുണ്ട്. സ്ട്രക്ചറൽ റിയാലിറ്റി, സയന്റിഫിക് റിയാലിറ്റി, നൈവ് റിയാലിറ്റി, ഇങ്ങനെ ഒരുപാട് റിയാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടിനും പറയുന്ന പ്രധാനമായ വ്യത്യാസം, അപ്പൊ പിന്നെ രണ്ടുപേരും ഒരുപോലെയല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ ഈ ദാർശനികന്മാരിതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന്, അന്നത്തെ കാലത്ത് ഈ സയൻസ് ഇല്ല, അതുകൊണ്ട് അവർ സയൻസിനെ മുൻനിർത്തിയല്ല അവര് ഈ വ്യാഖ്യാനം മുഴുവൻ നടത്തുന്നത്. പിന്നെ അവരെന്തിനു മുൻനിർത്തിയായി വ്യാഖ്യാനം മുഴുവൻ നടത്തുന്നത്? അത് ഒരു വ്യാഖ്യാനത്തിന് കൊടുക്കുന്ന പേരാണ് ദർശനം. ഈ ആചാര്യന്മാര് എന്തിനെ മുൻനിർത്തിയാണ് അവര് വ്യാഖ്യാനിക്കുന്നത്? സാംഖ്യവും യോഗവും. ഇവര് ഇവര് പ്രധാനമായിട്ടും ഇവര് വ്യാഖ്യാനിക്കുന്ന ഒന്ന് ഭാഷ, മനസ്സിലായ ഭാഷയെ മുൻനിർത്തിയുള്ള വ്യാഖ്യാനങ്ങളാണ്. എന്നുവെച്ചാൽ ഭാഷയെന്ന് പറയുമ്പം ഈ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് ഉള്ളത്. അപ്പോ ഇവരെല്ലാം ഇവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് വേദത്തെ വ്യാഖ്യാനിക്കും. വേദത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ പ്രധാനമായിട്ടും അവരാശ്രയിക്കുന്നത് ആ വൈദിക ഭാഷയാണ്. ഇപ്പോൾ ഇതിന് ഭാഗതി തന്നെ വരും, ബ്രഹ്മശബ്ദത്തെ വ്യാഖ്യാനിക്കും, നിത്യം അനിത്യം തുടങ്ങിയ ശബ്ദങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ഈ ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ആ ശബ്ദത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, ഒരർത്ഥത്തെ രൂപീകരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒന്ന്. അവിടെ സയൻസ് അന്നില്ല, അതുകൊണ്ട് തന്നെ സയൻസിനവിടെ യാതൊരു പങ്കുമില്ല. പിന്നെ രണ്ടാമത് എങ്ങനെയാണ് ഇവരുടെ വ്യാഖ്യാനം എന്തിനെ ആശ്രയിച്ചാ പോകുന്നത്? തർക്കം, തർക്കത്തെ ആശ്രയിച്ചാ പോകും. അപ്പൊ തർക്കത്തെ ആശ്രയിച്ച് പോകുമ്പോഴത്തേക്ക് വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വ്യാഖ്യാതാവും നോക്കും അന്നുവരെ നിലവിലിരുന്ന ആൾക്കാർ ഈ ഒരു ബ്രഹ്മത്തെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ശങ്കരാചാര്യം നോക്കും ഈ ബ്രഹ്മത്തെ കുറിച്ച് അന്നുവരെ നിലവിലിരുന്നവരെന്തെല്ലാം പറഞ്ഞു, ബ്രഹ്മത്തെ അനുകൂലിച്ചവരെന്തൊക്കെ പറഞ്ഞു, ബ്രഹ്മത്തെ എതിർത്തവരെന്തൊക്കെ പറഞ്ഞു, രണ്ടുപേരുടെയും നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, തർക്കത്തിലൂടെ ഈ അനുകൂലിച്ചവരെയും എതിർക്കും, എതിർത്തവരെയും എതിർക്കും. ഇത് തർക്കത്തിലൂടെയാണ്. അപ്പൊ എതിർത്ത് അവര് പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് തർക്കത്തിലൂടെ സമർത്ഥിച്ചിട്ട് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. തന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് തർക്കം കൊണ്ട് സമർത്ഥിക്കും. ഇതാണ് ഇവരുടെ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന പഴയ വ്യാഖ്യാന രീതി അതാണ്. അങ്ങനെയാണ് ബ്രഹ്മത്തെ കുറിച്ച് പല കാഴ്ചപ്പാടുകൾ. ഒന്ന് ഭാഷാപരമായ വ്യാഖ്യാനം, രണ്ടാമത് തർക്കം. ഇതിന് സഹായിച്ചായിട്ട് വരുന്നതാണ് ഇവര് ഓരോന്നിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുക. പിന്നെ പ്രമാണങ്ങളെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. പ്രമാണം എന്ന് വെച്ചാൽ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്ന് പറയുന്ന ഈ നാനാതരത്തിലുള്ള പ്രമാണങ്ങൾ, ഇതെല്ലാം ഒന്നുകിൽ ഭാഷയുടെ തലത്തിൽ വരും അല്ലെങ്കിൽ തർക്കത്തിന്റെ തലത്തിൽ വരും. അതിനപ്പുറം ഈ രണ്ട് ആണ് ഇവരുടെ ടൂളുകൾ, ഒന്നുകിൽ ഭാഷ അല്ലെങ്കിൽ ഇത് രണ്ടും, ഇത് രണ്ടുമാണ് ഇവരുടെ ആയുധം. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് വച്ചുകൊണ്ട് നിലവിലുള്ള എല്ലാ ദർശനങ്ങളെയും പരിശോധിച്ച് അതിൽ അവർക്ക് സ്വീകാര്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കും. മിക്കവാറും ഉള്ളതൊന്നും അവർക്ക് സ്വീകാര്യമായിരിക്കില്ല. അതിനെല്ലാം എന്ത് ചെയ്യും, തർക്കം ഉപയോഗിച്ച് നിഷേധിച്ചിട്ട് അവസാനം പറയുക ബ്രഹ്മ ഇന്നതാണ്. ഇതാണ് പഴയ ഇന്റർപ്രിട്ടേഷന്റെ ശൈലി. ഇതാണ്, അതിൽ കൂടുതലായിട്ട് ഇതിനകത്തൊന്നുമില്ല. പിന്നെ അവരുടെ കാഴ്ചപ്പാട്, അവർക്കൊരു കാഴ്ചപ്പാട് കാണും. ആ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഇൻഡ്യൂഷൻ ആയിരിക്കും. കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഇമാജിനേഷൻ ആയിരിക്കും. അത് പലതുമാകാം. അങ്ങനെ ഒരു അവരൊരു തിയറിയിൽ എത്തിച്ചേരും. ആ തിയറിയാണ് അദ്വൈതം ദ്വൈതം എന്നെല്ലാം പറയുന്നത്. ഇനി ആധുനിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോഴോ, അവിടെ വരുമ്പോ അവര് സയൻസിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സയൻസിന്റെ തിയറികളിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അത് കേവലം ഭാഷാപരമായ വ്യാഖ്യാനമല്ല, ഈ പറയുന്ന പോലെ കേവലം തർക്കത്തെ ആശ്രയിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ്. സയൻസിന്റെ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴും അവർ ലോജിക് ഉപയോഗിക്കും. പക്ഷെ അവിടെ അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന എന്താണ്, സയന്റിഫിക് തിയറീസ് ആണ്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള ഇന്റർപ്രിട്ടേഷന്റെ വ്യത്യാസം. ആ സയന്റിഫിക് തിയറീസ് എന്നുകൊണ്ട് അവർ റിയാലിറ്റി എന്താണെന്ന് പറയും. അങ്ങനെ വരുമ്പോ ആണ് ഈ പറഞ്ഞ ആ സയന്റിഫിക് തിയറികളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് മോഡേൺ സയന്റിഫിക് റിയാലിറ്റി എന്നതാണ്. അതേ തിയറികളിൽ നിന്നുകൊണ്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത് എന്താണ്, സ്ട്രക്ചറൽ റിയാലിറ്റി. അത് ശാസ്ത്രത്തിന്റെ പുരോഗതിയുടെ കണക്കിലെടുക്കും. ശാസ്ത്രം എന്ന് വെച്ചാൽ എന്ത്, സയൻസ്. അത് കണക്കിലെടുത്തുകൊണ്ട് അവർ ഇതിനെക്കുറിച്ചുള്ള അവരുടെ ഫിലോസഫി ഓഫ് സയൻസ് അവരുടെ ആ കാഴ്ചപ്പാട് അവർ അവതരിപ്പിക്കും. അപ്പോ പഴയതുപോലെയുള്ള കേവലം ഭാഷാ വ്യാഖ്യാനങ്ങളും പ്രമാണ വിചാരവും പണ്ടത്തെ രീതി തുറപ്പുമല്ല. ഇവിടെ അടിസ്ഥാനമായി തിയറിച്ചിരിക്കുന്നത് പ്രധാനമായി പറഞ്ഞ സയന്റിഫിക് തിയറികളാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ആ മാറുന്ന തിയറികളെ പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവര് റിയാലിറ്റി ഇന്നതാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അപ്പോ അങ്ങനെ വരുന്ന ഒരു കണ്ടെത്തുന്ന ഈ റിയാലിറ്റി പണ്ട് ഇവര് തർക്കത്തിലൂടെ തീരുമാനിച്ച റിയാലിറ്റി ഒന്നാണോ അതോ വേറെയാണോ എന്നുള്ളതാണ് ഇന്ന് ഈ ആസാമിമാരെല്ലാം ചർച്ച ചെയ്യുന്നു. അപ്പോ അതില് കുറച്ചുപേര് പറയുന്ന ഇതാണ് എന്താണ്, ഇന്നത്തെ ഈ സയന്റിഫിക് റിയാലിറ്റി ആണ് പണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അത് അതിനുള്ള യാതൊരു സാധ്യതയില്ലെന്നാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ആണ് ഇതിന്റെ വ്യത്യാസം. സയൻസ് ബ്രഹ്മത്തെ സംബന്ധിച്ച് അതൊക്കെ പറയുന്നതിന് സ്യൂഡോ സയൻസ് എന്ന് പറയും. വ്യാജ സയൻസിലൂടെ എന്താണ് ഇതിനെയൊക്കെ നിലനിർത്താൻ ശ്രമിക്കുക. സയൻസ് നമ്മളൊരു ന്യൂട്രലായി നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ബ്രഹ്മത്തെ സംബന്ധിച്ച് ന്യൂട്രലാണ്. കാരണം ഫിസിക്സിന് ബ്രഹ്മത്തെ കുറിച്ച് ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. അത് പരമാവധി ഇന്നിപ്പോ എത്തിച്ചേർന്ന് നിൽക്കുന്ന എവിടെയാണ് സയൻസ് ഇന്നിപ്പോ ചെന്ന് എത്തി നിൽക്കുന്ന എവിടെയാണ് അതായത് ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി എന്താണ്, പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു പഠിച്ച് സയൻസ് ഒന്ന് ചെന്നെത്തി നിൽക്കുന്ന എവിടെയാണോ ക്വാണ്ടം ഫീൽഡ് തിയറി QFT എന്ന് പറയും, അവിടെയാണ് സയൻസ് എന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്നത് അതിന്റെ ഈ ഫീൽഡ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഊർജ മേഖലയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പോലെയുള്ള അതുപോലെയുള്ള നിരവധി ഫീൽഡുകൾ ഉണ്ട് അതിനകത്ത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്, ഇലക്ട്രോൺ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡാണ്, എച്ച് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. നിരവധി ഫീൽഡുകളെ കുറിച്ച് ഇന്ന് അതും അവരുടെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചാണ് ഇന്ന് ഇപ്പോൾ എത്ര 10 or 17 ഫീൽഡുകളെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത്തരം ഫീൽഡുകളെ കുറിച്ചുള്ള പഠനങ്ങളാണത്. അവർ കൈകാര്യം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് എന്താണ്? ഊർജത്തെ കുറിച്ചാണ് അവർ പഠിക്കുന്നത്. മനസിലായ? ഊർജം എന്ന് പറയുമ്പം അതിന്റെ അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. ബ്രഹ്മം എന്ന് പറയുന്നതോ നിർഗുണമാണ്. ഊർജം നിർഗുണമല്ല. മനസിലായോ? ഊർജം എന്ന് പറയുന്നത് അത് മെഷറബിൾ ആണ്, അത് അളക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഊർജം അതിന് ചാർജുണ്ട്, മൊമെന്റം ഉണ്ട്, അതിന് മോഷനുണ്ട്, അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഊർജത്തെ പൊതുവെ പറഞ്ഞാൽ അത് ഡൈനമിക്കാണ്. അതേസമയം ഈ ബ്രഹ്മം എന്ന് പറയുന്നതോ അത് നിർഗുണം നിരാകാരം. ഇതിന് നേരെ ഇതിനെയൊക്കെ നിഷേധിച്ചാൽ എന്തോ ശേഷിക്കുന്നതാണ് ബ്രഹ്മം. അപ്പൊ ഒരിക്കലും ഈ ഊർജത്തെയും ബ്രഹ്മത്തെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ട് ഊർജം പോലെയാണ് ബ്രഹ്മം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ഈ സ്യൂഡോ സയൻസ് പറയുന്ന സ്വാമിമാര് ആ ഇതൊക്കെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ഒരു ബ്രഹ്മത്തെ അങ്ങ് മാറ്റും. മായ എനർജിയായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ഈ മായ എന്ന് അദ്വൈതത്തിൽ പറഞ്ഞ എന്താണ്? ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി നിലനിൽക്കുന്നത്? ഒരു കാരണം ഇവര് അമ്പരന്ന് നോക്കുന്ന അമ്പരന്ന അതിശയപ്പെട്ടു പോകുന്ന എന്താണ്? ഇവര് ആകാശത്തിലേക്ക് നോക്കും, കാണുന്ന എന്താണ്? നിറയെ നക്ഷത്രങ്ങൾ. ഇതെന്താണ്? ഇവിടെ എന്താ നടക്കുന്നത്? ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. സമുദ്രത്തിലേക്ക് നോക്കിയാൽ മറുകര കാണാനില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതൊക്കെ ഒരു അത്ഭുതമാണ്, ഈ സൃഷ്ടി. ഇതാണ് ഉറങ്ങുന്നത്. ജീവകോശങ്ങളിലേക്ക് നോക്കുമ്പോ അതിനെ ഉറങ്ങുന്നു. മോഹം കഴിച്ചിരിക്കുക. മോഹം കഴിഞ്ഞ അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്ന ധൈര്യത്തിലാ ഉറങ്ങുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിന് ഇതിനെ സംബന്ധിച്ചപ്പോ അവർക്ക് വലിയ ആശ്ചര്യമായി. അപ്പൊ പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അപ്പൊ അവർക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് ഉത്തരം ഉണ്ട്, അറിയത്തില്ല. ഇതൊരു അത്ഭുതമാണ്. അപ്പൊ ഇത് അറിയില്ല അത്ഭുതം എന്നുള്ളതിന് അവർ വിളിച്ച പേരാണ് മായ. മായ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഇതൊരു അത്ഭുതമാണെന്ന് ഞാൻ അർത്ഥമാണ്. അപ്പൊ മായ കൊണ്ട് ഇതൊക്കെ സംഭവിക്കും എന്നാണ് എന്റെ അർത്ഥം. ഇപ്പൊ മാജിക് എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല, അത്ഭുതമാണ്. നമ്മൾ പറയാം അതൊരു മായയാണെന്ന് പറയും. അതുപോലെ പ്രപഞ്ചത്തിന് എന്താണെന്ന് അറിയില്ല, അതൊരു അത്ഭുതമാണ്, കൊണ്ടൊരു മായ എന്ന് വിളിച്ച്. ആ മായ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വരെ മായ എന്ന് പറയുന്ന ഒരു വസ്തുവല്ല, ഒരു സബ്സ്റ്റൻസ് അല്ല. പക്ഷെ ഊർജം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഊർജം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു വസ്തുവാണ്. പറഞ്ഞില്ലേ, അത് അളക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ്. അതിനെ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അതിന് ഇക്വേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, അത് ഇത് എന്താണ്, അത് സ്റ്റേബിൾ ആണ്. ഈ ഫീൽഡുകൾ എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്ന് വെച്ചാൽ സ്ഥിരതയുള്ളതാണ്. മനസിലായോ? അതിന് സ്ഥിരതയുള്ളതാണ്. അങ്ങനെ ഈ മായയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഈ ഫീൽഡിനെ നോക്കി നമുക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു മായയാണെന്നോ അത്ഭുതമാണെന്നോ ഇതിനും പറയാം. അത് പ്രപഞ്ചത്തെ കുറിച്ച് പറയും പോലെ ഉള്ളു. അല്ലാതെ മായ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇനി മായയെക്കുറിച്ച് ഇവർ പറയുന്നത് എന്താണ്? E=mc² എന്ന് പറയുന്നത് അതൊന്ന് ഡിറൈവ് ചെയ്യാൻ പറയും. ഇ എന്ന് പറയുന്നത് എന്താണ്? എം എന്ന് പറയുന്നത് എന്താണ്? സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇത് സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എനർജി ഈക്വൽ ടു അറിയില്ലെങ്കിൽ അത് പറയരുത്. മനസ്സിലാവും പ്രസംഗത്തിൽ ഇങ്ങനെ E=mc² നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അതിന്റെ ആ ഇക്വേഷന്റെ ഡെറിവേഷൻ ശരിക്കും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ നോബൽ സമ്മാനം കിട്ടാൻ യോഗ്യതയുള്ള ഒരു സയന്റിസ്റ്റായി മാറും. കിട്ടിയില്ലെങ്കിലും മനസ്സിലായി. അത് അത്രയും വിപുലമായ അർത്ഥമുള്ള ഒരു സംഗതിയാണത്. അപ്പൊ വെറുതെ പ്രസംഗത്തിൽ ഇരുന്നുകൊണ്ട് E=mc² എന്ന് പറയുന്ന കേട്ടാൽ തന്നെ മനസ്സിലാകണം ഇവന് യാതൊരു വിവരവും ഇല്ലാത്തവനാണ് ഈ പറയുന്നത്. അത് ഇതുമായിട്ടൊന്നും യാതൊരു വിവരം ഇവർക്ക് അറിയില്ലാത്ത കാര്യം പറയുകയാണ്. നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അതിന്റെ മീനിങ് കൃത്യമായി പറയാൻ അറിഞ്ഞിരിക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും സാധാരണ മനുഷ്യന് ഒന്നും മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ നമുക്ക് പരമാവധി മനസ്സിലാക്കാൻ പറ്റുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ ചില റൂൾസ്, അതിന്റെ ചില ഇക്വേഷൻസൊക്കെ ചിലപ്പോ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയും. എന്ന് വെച്ചാൽ അതൊക്കെ ഡേ ടു ഡേ സയൻസാണ്. മനസ്സിലായോ? ഡേ ടു ഡേ സയൻസ് ആകുമ്പോഴത്തേക്ക് എന്താണ് ഇപ്പൊ ഫോഴ്സ് എങ്ങനെയാണ് മോഷന് കാരണമാകുന്നത്? അതൊരു ഇക്വേഷനിലൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓംസില പഠിച്ചിട്ടില്ലേ? അതൊരു ഇക്വേഷനിലൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വിശദീകരിക്കാൻ പറ്റും. അതുപോലെ അല്ല ഈ പറയുന്ന E=mc² എന്ന് പറയും. ആ എന്ന് പറയാൻ വേണ്ടിട്ടാണ്. അങ്ങനെയുള്ള ചതിപ്രയോഗങ്ങൾ ഒരിക്കലും ചെയ്യരുത് പ്രഭാഷണത്തിൽ. അത് ഇനി വിശദീകരിക്കാം. നമുക്ക് അറിയത്തില്ല, നമ്മൾ വിശദീകരിച്ച് അവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലാവത്തില്ല. മനസ്സിലായി? അപ്പൊ നമുക്കറിയാൻ വയ്യാത്ത കാര്യം പറയാൻ പോകരുത്. ചോദിച്ചാൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റിയ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. പറഞ്ഞു മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് പറയുന്നത്? വിളിച്ചു പറഞ്ഞല്ലോ മൊമെന്റം എന്നാണോ മൊമെന്റം? മോഷൻ മാസ് ഇൻ മോഷൻ. മാസ് മോഷനിൽ ഇരിക്കുമ്പോഴാണ് അതിനെ മൊമെന്റം എന്ന് പറയും. അതൊക്കെ ഈ സാധാരണ എന്താണ് ഡേ ടു ഡേ സയൻസിലുള്ള കാര്യങ്ങളാണ്. അത് ഈ ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ മെക്കാനിക്സിന്റെ ചെറിയ ചെറിയ ഇക്വേഷൻ വെച്ച് നമുക്ക് ആർക്ക് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. മാസ് ഇൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാർ ഓടുന്നത് സങ്കല്പിച്ചാൽ മതി. കാർ ഓടുക എന്ന് വെച്ചാൽ മാസ് ഇൻ മോഷൻ, ഒരു മാസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലൊക്കെ സിമ്പിളായി മനസ്സിലാക്കാം. E=mc² അങ്ങനെയൊന്നുമല്ല. അത് സംഗതി വേറെയാണ്. എസ്റ്റിനെ എഴുതിയെത്തി ആ ഇക്വേഷൻ പോലും ഇങ്ങനെയല്ല എഴുതിയത്, പിൽക്കാലത്ത് തന്നെ മാറ്റിയാണ്. എസ്റ്റിന്റെ പേപ്പറിൽ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. പിന്നീട് അത് മനസ്സിലാക്കാനുള്ള കൂടുതൽ സൗകര്യത്തിന് വേണ്ടി പിന്നീട് വന്ന സയന്റിസ്റ്റുകൾ അത് മാറ്റി എഴുതിയാണ്. അതുപോട്ടെ. അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ എനർജിയും മായയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. മായയെക്കുറിച്ച് അതാണ് മായയെക്കുറിച്ച് എന്താ ഈ ഒരു പറയുന്നത്, അദ്വൈതികൾ പറയുന്നത്? മായയെക്കുറിച്ച് പറയുന്നത് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതെന്നാണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ അത് സത്ത് റിയൽ എന്ന് പറയാൻ കഴിയാത്തതാണ്. മനസ്സിലായോ? പിന്നെ അസത്ത് എന്ന് വെച്ചാൽ പന്ത്യാപുത്രൻ എന്ന് പറയുന്ന പോലെ അതിനെ പറയാൻ പറ്റാത്ത ഒന്നാണ് മായ എന്നാണ്. പക്ഷെ എനർജി ഫീൽഡിനെ കുറിച്ച് എന്താ പറയുന്നത്? അത് സ്ട്രക്ചറാണ് എന്ന് വെച്ചാൽ അത് റിയലാണ്, അതാണ് റിയാലിറ്റി എന്നാ പറയുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ അത് ചർച്ച ചെയ്യുന്നതാണ്, ഈ ഫീൽഡാണ് എന്ത് റിയാലിറ്റി, അതാണ് സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്ന ആശയം ചെന്ന് നിൽക്കുന്ന എവിടെയാണ്? എനർജി ഫീൽഡുകൾ തന്നെയാണ് സ്ട്രക്ചർ, ആ സ്ട്രക്ചറാണ് റിയൽ എന്ന് വെച്ചാൽ അത് അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ല. എന്തുകൊണ്ട്? അല്ല പിന്നെ ലിവറുണ്ട് എന്തെങ്കിലും കാണും, മനുഷ്യൻ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫീൽഡുകൾക്ക് പിന്നിൽ. കാരണം ഇവിടെ ഫീൽഡുകൾ തന്നെ ഒരുപാടുണ്ട്, 10-17 ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫീൽഡുകൾക്ക് പിന്നിൽ ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഒരു ഫീൽഡുണ്ടോ? അതിനാണ് യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയും. അതിനെക്കുറിച്ച് സയൻസ് ഇന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫീൽഡിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ല അതിന്റെ പിന്നിൽ വീണ്ടും പോവാ ബ്രഹ്മമെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. എന്തുകൊണ്ട്? അതുകൊണ്ടല്ല, ഇത് ഫിസിക്കലാണ്. ഫീൽഡ് എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്കലാണ്, ഭൗതികമാണ്. ബ്രഹ്മം അതല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് മിസ്റ്റിക്കൽ സാധനമാണ്. മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലദേശങ്ങൾക്ക് അപ്പുറമുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഇവിടെ ചിലർ പറയും, കാരണം ഈ ഫീൽഡിനെ കുറിച്ച് ഞാൻ ചില പല പെണ്ണന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഫീൽഡിനെ കുറിച്ചൊരു പിന്നെ മോഡേൺ തിയറി ഉണ്ട്, അതായത് ഈ എനർജി ഫീൽഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റുകളില്ല. മനസ്സിലാകും? ഇതുപോലെയുള്ള വസ്തുക്കൾ അവിടെ ഇല്ല. അത് എയ്ൻസ്റ്റീന്റെ പിന്നെ കാലശേഷം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്ന അവിടെ ഇവന്റുകളേ ഉള്ളൂ. മനസ്സിലായോ? അവിടെ ഒബ്ജക്റ്റുകളില്ല, ഇവന്റുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എനർജി ഫീൽഡ്, ആ എനർജി ഫീൽഡിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോ സമുദ്രം, മനസ്സിലായോ? എന്നാണ് ഈ പറയാം. ഈ സമുദ്രത്തിലെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അതിലുണ്ടാകുന്ന ഒരു കുമിള. ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ ആ സമുദ്രത്തിൽ എമർജ് ചെയ്തതാണ് കുമിള, എമർജൻറ്റിസം എന്നും പറയും. ഇപ്പൊ ഫീൽഡിൽ എമർജ് ചെയ്യുന്നതാണ് എന്ത്? ഒരു പാർട്ടിക്കിൾ. അത് ലോക്കലൈസ്ഡ് ആയി ഒരു ലോക്കൽ ഒരു ഒരു ലൊക്കേഷനിൽ അത് എമർജ് ചെയ്യുന്നു. മനസ്സിലാവും? ഒരു ഫീൽഡിൽ എമർജ് ചെയ്യുന്നു ഒരു, അതിനൊരു റിപ്പിൾ എന്ന് വേണമെങ്കിലും പറയാം, എമർജ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സൈറ്റഡ് എന്ന് പറയാം. അതാണ് ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീൽഡിൽ, എനർജി ഫീൽഡിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, അതാണ് ഒരു പാർട്ടിക്കിൾ. അങ്ങനെയുള്ള പല പാർട്ടിക്കിളുകൾ കൂടി ചേരുമ്പോൾ അതൊരു പാറ്റേൺ ആവും. അങ്ങനെയുള്ള പല പാറ്റേണുകൾ കൂടി ചേർന്നാണ് ഈ മേശ. മനസ്സിലായോ? അവസാനം മേശയുടെ രൂപത്തിലായി. അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന എന്താണ്? ഒരു എനർജി ഫീൽഡ്, അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, അതൊരു ഇവന്റ് ആണ്, ഒരു ഒബ്ജക്റ്റ് അല്ല. പിന്നീട് അത് അവസാനം ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റായി മാറി. അതാണ് മേശ. ഇതിങ്ങനെ ഒരു വിശദീകരണമുണ്ട്. ഇതൊക്കെ ഫിലോസഫി സയൻസിൽ വിശദീകരിക്കുന്നതാണ്, അത് സയൻസ് തന്നെയാണ്. അപ്പോ ഇങ്ങനെ വരുന്നോണ്ട് ഇവർ പറയുന്നത് എന്താണ്? ഇങ്ങനെയാണെങ്കിൽ സ്പേസ് ടൈം എന്ന് പറയുന്നത്, സ്പേസ് ടൈം എന്ന് പറയുന്നത് ഈ ഐൻസ്റ്റൈന്റെ കാലത്തിന് ശേഷം രണ്ടല്ല ഒന്നാണ്, സ്പേസ് വരെ ടൈം വരെ അല്ല. ഈ സ്പേസ് ടൈം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഫീൽഡില് ഒരു എക്സൈറ്റ്മെന്റ് ആകാം എന്ന് ഇന്നത്തെ ഒരു കാഴ്ചപ്പാടാണ്. മനസ്സിലായോ? ഈ എനർജി ഫീൽഡില് ഒരു എക്സൈറ്റ്മെന്റ് ആകാം എന്ന് സ്പേസും ടൈമും എന്ന് വരുമ്പോ ചില പറയും. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ കുറിച്ച് എന്താ പറയുന്നത്? കാലദേശങ്ങളൊക്കെ അപ്പുറം തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ കാലവും ദേശവും ഈ ഫീൽഡില് എക്സൈറ്റഡ് ആകുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് കയറി പറയും. എന്ന് കയറി പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ബ്രഹ്മത്തെ നമുക്ക് മാറ്റേണ്ടി വരും. എന്തുകൊണ്ട്? ബ്രഹ്മം എന്ന് പറയുന്നത് മിസ്റ്റിക്കലായ ഒരു സാധനമാണ്, അതിന് ഊർജ്ജമായിട്ടൊരു ബന്ധമില്ല, മായയ്ക്കും ഊർജ്ജമായിട്ടൊരു ബന്ധമില്ല. അപ്പോ ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു ഫീൽഡായിരിക്കും. ആ ഫീൽഡ് ഏതെന്നാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പറയുന്നത് അത് നിർഗുണ നിരാകാരമൊന്നായിരിക്കില്ല, അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇന്നത്തെ എനർജി ഫീൽഡില് ഉണ്ടാകുന്ന ഏത് എക്സൈറ്റ്മെന്റും ആ ഫീൽഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ കാലദേശങ്ങളും അതുപോലെ ഒരു എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഫീൽഡായിരിക്കും. അങ്ങനെ ഇന്നത്തെ ഫിസിക്സിന് ചിന്തിക്കാൻ പറ്റും. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിട്ടൊരു ബന്ധവുമില്ല. കാരണം എന്തുകൊണ്ട്? ഫീൽഡ് എനർജിയാണ്, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? നിർഗുണമാണ്, മിസ്റ്റിക്കലായ ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് അത്തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് മിക്കവാറും ഈ ബ്രഹ്മം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അറിയാൻ വയ്യാത്തവരാണ്. സയൻസ് അവർ പറയുന്നത് ശരിയായിരിക്കും, ഈ പറയുന്നതൊക്കെ ശരിയാണ്, കാലവും ദേശവും അതുപോലെ എമർജന്റ് പ്രോപ്പർട്ടീസ് ആകാം. പക്ഷെ എവിടെ നിന്നത് വരും? വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്ത് വേണം? അത് വരത്തക്ക ഒരു ഫീൽഡ് ഉണ്ടായാലേ പറ്റും. അവിടെയൊന്നും സയൻസ് എത്തിയിട്ടില്ല. സയൻസ് അങ്ങനെ അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് സയൻസ് ചെന്ന് നിൽക്കുന്നത് എന്താണ്? ഈ ഫീൽഡാണ് സ്ട്രക്ചർ. അപ്പോ ഫീൽഡാണ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ റിയാലിറ്റി. പക്ഷെ അത് അബ്സല്യൂട്ട് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ല. കാരണം അതിന്റെ പിന്നിലും വീണ്ടും എന്തെങ്കിലും കാണും. അതായത് ക്വാണ്ടം ഫീൽഡ് തിയറി പറയുന്നത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് എന്താണ്? ഈ സ്പേസ് ടൈം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു ഊർജ മേഖല എന്ന് പറയാം. അതിനെയാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയും. അത് സ്പേസ് ടൈം സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഈ ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഇങ്ങനെ ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം ആ ഫീൽഡാണ്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ബ്രഹ്മം എന്ന് പറയുന്നതിന് കൊണ്ടുവയ്ക്കാൻ ഒരു ഇടമില്ല. കാരണം എന്തുകൊണ്ട്? ഇത് ഊർജമാണ്, ബ്രഹ്മ ഊർജമാണ്. അതിന് പ്രധാനമായ വ്യത്യാസം, കാരണം ഈ സ്പേസ് ടൈമിൽ വാക്വം എന്ന് പറയുന്ന ഒന്നില്ല. വാക്വം എന്ന് പറഞ്ഞാൽ എന്താ? സർവശൂന്യമായ ഒന്നിൽ ഒരിടമില്ല. എവിടെ പരിശോധിച്ചാലും ശരി, സ്പേസ് ടൈമിൽ എവിടെയായാലും എന്തുവരും? അവിടെ ഊർജം ഉണ്ടായിരിക്കും. ഇപ്പൊ സ്പേസ് ടൈമില് സീറോ ഊർജം എന്ന് പറയുന്നത് ഒരു സ്പോട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സർവത്ര ഊർജം നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഊർജത്തിന്റെ അളവിന് വ്യത്യാസം വരും. പക്ഷെ ഊർജം സർവത്ര നിറഞ്ഞു. അതായത് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുറിയില് ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടത്തെ മോളിക്യൂൾസിന്റെ മോഷനാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചറിനെ നമുക്ക് ഫീൽഡ് എന്ന് വിളിക്കാം. ഈ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലയിടത്തും പല അളവായിരിക്കും, അളവില് വ്യത്യാസം വരും. പക്ഷെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫീൽഡായിട്ടിരിക്കുകയാണ്. ഇതുപോലെ അത് മോളിക്യൂൾസിന്റെ മോഷൻ ആണ് നമ്മൾ ടെമ്പറേച്ചറായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ ഒരു സ്ട്രക്ചർ ആണ് ഈ പറയുന്ന ഫീൽഡ്. അതാണ് റിയൽ. മനുഷ്യൻ ഇന്നിപ്പോ കണ്ടെത്തിയിരിക്കുന്ന റിയാലിറ്റി അതാണ്. അത് റിയലാണ്. മനസ്സിലായോ? അത് റിയൽ ആണ്, സ്റ്റേബിൾ ആണ്, മാത്രമല്ല അത് ലാഫുള്ളാണ്. ലാഫുള്ളെന്ന് വെച്ചാൽ ആ അത് നിയമത്തിന് അധീനമാണ്. അത് നിയമത്തിന് അധീനമാണെന്നുള്ളതാണ് ഇക്വേഷൻസ് പറയുന്നത്. ഇക്വേഷൻ അല്ല ഇതൊന്നും, ഇക്വേഷൻസ് അതിന്റെ നിയമത്തെ വെളിപ്പെടുത്തുന്നു. സയന്റിസ്റ്റുകളിരുന്ന് ഓരോ ഇക്വേഷൻസ് ഉണ്ടാക്കുമ്പോൾ അവർ ആ ഇക്വേഷനിലൂടെ കണ്ടെത്തുന്ന എന്താണ്, ഈ പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ലാഫുള്ളാണ്, സ്റ്റേബിളാണ്, അങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്. അത് വേറെ ഭാഷ പറയാം, അത് കയോട്ടിക്ക അല്ല. കയോട്ടിക്ക എന്ന് പറഞ്ഞ അവ്യവസ്ഥമല്ല, അവ്യവസ്ഥിതമല്ല, അവ്യവസ്ഥിതമാണ് കയോട്ടിക്ക്. അവ്യവസ്ഥിതം എന്ന് വെച്ചാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതല്ല. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് അവ്യവസ്ഥിതമല്ല, ഇതിന് വ്യവസ്ഥയുണ്ട്, അതാണ് ലാഫുള്ളെന്ന് പറയുന്നത്. കയോട്ടിക്ക് എന്ന് വെച്ചാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇതങ്ങനെയല്ല, ഇത് ലാഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഈ സ്ട്രക്ചർ അത് നിയമവിധേയമായി പ്രവർത്തിക്കുന്നതാണ്. അതിനകത്ത് സംഭവിക്കുന്ന ഇവന്റുകൾ ചിലപ്പോ പലതരത്തിലും വരാം, മനസ്സിലായോ? ഇവന്റുകളെ സംബന്ധിച്ച് കയോട്ടിക്ക് ഇവന്റുകൾ സംഭവിക്കാം, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേബിളാണ്, അത് ലാഫുള്ളാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, അതാണ് ഇന്ന് സയൻസ് കണ്ടെത്തിയിരിക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്. അവിടെ ഓബ്ജക്റ്റുകളില്ല, പിന്നെ എന്തേ ഉള്ളു, എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു, ഇവിടെ ഇരുന്ന് ഉറങ്ങിയ ഇവൻസേ ഉള്ളു, ഇവൻസുകളെ ഉള്ളു, മനസ്സിലായ? അതാണ് ഒരു ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു റിപ്പിളാണ്. റിപ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആ ഈ ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു റിപ്പിളാണ് ഒരു പാർട്ടിക്കിൾ. അത് പിന്നീട് ഓബ്ജക്റ്റായി മാറിയാണ് ഈ മേശ, മനസ്സിലായോ? എന്നുവെച്ചാൽ അതിന് പല പാറ്റേൺസ് ഉണ്ടാകുന്നു, അത് മാറുന്നു ഈ രൂപത്തിലാകുന്നു. മറ്റേതിപ്പോ എന്താണ്, മാറ്ററായി, ഓബ്ജക്റ്റായി, അവിടെ അതെങ്ങനെ ഇരിക്കുന്നു, അത് എനർജി ആയിട്ടിരിക്കുന്നു. രണ്ട് നമ്മുടെ വ്യത്യാസം. അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് മാറ്ററായിട്ടിരിക്കുന്നു, ഇത് വാസ്തവത്തിൽ അത് തന്നെയാണ്. പക്ഷെ നമുക്കതിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് നമുക്ക് മാറ്ററായിട്ടേ മനസ്സിലാക്കാൻ പറ്റും. അതിനെ കുറിച്ചൊക്കെ എന്താണ്, ബിഗ് ക്രഞ്ച് എന്നൊക്കെ ചില സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തിയറികളാണ്, പ്രൂവ്ഡ് തിയറികളാണ്, ഹൈപ്പോത്തിസിസുകളാണ്. അങ്ങനെ ഒരു ഫീൽഡ് ബേസിക് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരിക്കൽ വീണ്ടും ആ ഫീൽഡായി അങ്ങ് മാറിയാലും സംഭവിക്കും. നമ്മളൊക്കെ ഫീൽഡുകളാണ്, പലതരത്തിലുള്ള ഫീൽഡുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതില് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടതാണ്, ഏകം സത്യം എന്ന് പറയുമ്പം ഒരിക്കലും ഈ ഫീൽഡിനെ കുറിച്ചല്ല പറയുന്നു, ഈ ഊർജത്തെ കുറിച്ചല്ല പറയുന്നു. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ ഈ ഋഷിമാര് ഇവർക്കാർക്കും ഈ ഊർജം എനർജിയെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ല, അവർക്കറിയില്ലായിരുന്നു. ഇതാണ് ഉറങ്ങുന്നത്, അവർക്ക് എനർജിയെ കുറിച്ച് അറിയില്ലായിരുന്നു. എനർജിയെ കുറിച്ച് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവര് മോഡേൺ സയന്റിസ്റ്റുകളായിരുന്നു, അതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല. അവർക്ക് ആൽക്കെമി എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ഏറ്റവും പ്രാകൃതമായ രൂപം. അത് എന്ന് വെച്ചാൽ അപ്പോ നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാരൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്ന അതൊരു കെമിസ്ട്രിയാണ്, മനസ്സിലായി? പക്ഷെ അവർ കെമിസ്ട്രിന്ന് അറിയുന്നുണ്ടോ? അതുപോലെയാണ് പഴയ ആൽക്കമി എന്ന് പറയുന്നത്, അതുപോലെ ഉള്ളു. അത് ഇപ്പൊ ന്യൂട്ടൺ, ന്യൂട്ടന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയിരുന്നു. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇന്ന് ഉപയോഗിക്കുന്ന കാര്യമാണ്. പക്ഷെ പുള്ളിയുടെ ജീവിതകാലത്ത് വളരെ സമയം ചെലവഴിച്ചതിനു വേണ്ടിയിട്ടാണ് ഈ ആൽക്കമിയിലാണ്. ആൽക്കമിയിൽ പുള്ളി അത് അങ്ങനെ മനുഷ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിക്കും, മനസ്സിലായോ? അതുകൊണ്ട് പുള്ളിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോ രസവാദം എന്നൊക്കെ പറയുന്ന എന്താണ്? ഇത്രയുള്ളൂ, സാമ്പാർ വെക്കുമ്പോലെ ഉള്ളൂ, പല സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഒന്നുണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ കെമിസ്ട്രിയിലെ എന്താണ് ബോണ്ടുകൾ പഠിച്ചിട്ടുണ്ടോ? കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ? അല്ല, ബോണ്ടുകളെ കുറിച്ച് പറയും. ഇത്തരം ബോണ്ടുകളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞാലേ നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ട്രാൻസിസ്റ്റർ പഠിച്ചിട്ടില്ലേ? ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യേക ബോണ്ടുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു ട്രാൻസിസ്റ്ററായി മാറുന്നത്. അപ്പോ ആ ബോണ്ടുകളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞാൽ ഒരാൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇവർക്ക് അതിനെ കുറിച്ച് അറിവില്ല. അറിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ കെമിസ്ട്രി അറിയാതെ ഇവർക്ക് ചെമ്പിനെ എങ്ങനെ സ്വർണമാക്കാൻ പറ്റും? നടക്കുന്ന കാര്യങ്ങളല്ല. ഒരു കഥ പറയുന്നുണ്ടല്ലോ കാശിയില്, അതുപോലെ കായികനാഥ്, ഒരു സന്യാസി സ്വർണം ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്, കഥകളുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണ് അവന്റെ സർവൈവിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ടൂളാണ്. അത് ഉപയോഗമില്ലാത്തല്ല, അത് അവന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിദ്ധ മെഡിസിൻ ബോഡിയെ കംപ്ലീറ്റ് പിന്നെ യുവത്വമാക്കാൻ പറ്റുന്ന ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ബോഡിയെ യുവത്വമാക്കിയെങ്കിലേ അത് കണ്ടുപിടിച്ച ആൾക്കാരൊന്നും ജീവിച്ചിരുന്നില്ല. എന്താ അവരായാലും കാണാത്ത, അതൊക്കെ വെറും ഭാവന, മനസ്സിലായോ? മെഡിക്കൽ ചെറുപ്പമായ ഒരുപാട് പ്രായമുണ്ട്. എന്തായാലും 100 വയസ്സ് കാണുമായിരിക്കും, പക്ഷെ അത്രയും നമ്മള് കണ്ടുകഴിഞ്ഞാൽ അത്രയും പറയാൻ പറ്റത്തില്ല. അല്ല, കൃത്യമായ പ്രായം അറിയണം. എന്തോ ഒരു മെഡിസിൻ ഉണ്ടല്ലോ ചെറുപ്പം ആകാൻ വേണ്ടി, അത് കണ്ടുപിടിച്ചാൽ മെഡിസിൻ ഉണ്ടാകാൻ സ്വർണം വാങ്ങിക്കും, മെഡിസിനിൽ സ്വർണം ചെയ്യാറുണ്ട്. അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല, മനസ്സിലായോ? അപ്പോ പിന്നെ ഈ യുവത്വം എന്ന് പറയുന്നത് ശരിയായ വ്യായാമവും നല്ല ഭക്ഷണവും മൊത്തത്തിൽ ഒരു നല്ല ജീവിതചര്യയും പിന്നെ അയാളുടെ ജീനുകൾ അനുകൂലമാണെങ്കിൽ ഒരാൾക്കൊരു 80-90 വയസ്സ് വരെയൊക്കെ സാമാന്യം ജീവിച്ചിരിക്കുകയല്ല, ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മനുഷ്യൻ ജീവിച്ചിരിക്കും 100, 110, 115 വരെയൊക്കെ. പക്ഷെ അവർക്ക് ആ ജീവിതത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. 115 വയസ്സ് വരെ ഉള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ വളരെ പ്രയാസമാണ്. ക്വാളിറ്റി ഇല്ലാതെ വരും. നമ്മുടെ ഒരു 80 വയസ്സ് വരെയൊക്കെ ഇന്നത്തെ നിലയ്ക്ക് നമുക്കൊരു ക്വാളിറ്റി പറ്റും. അത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഇവരീ പറയുന്നില്ലേ 100 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഇവരുടെ ജനന തീയതി പരസ്യപ്പെടുത്താതെയാണ് ഈ പറയുന്നത്. ഇവരുടെ ജനന തീയതി നമുക്ക് അറിയത്തില്ലല്ലോ, അത് പരസ്യപ്പെടുത്താതെ. കാരണം പിന്നെ ഈ കക്ഷി എന്ന് പറയുന്ന എന്താണ് ഇവിടെ ഏത് സിദ്ധാ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നെങ്കിൽ ആദ്യം നോക്കണം ഈ മെഡിക്കൽ കോളേജ് ഉണ്ടായത് എത്ര കാലമായി. സിദ്ധയുടെ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായത്, രാജാവിന്റെ കാലത്ത്. രാജാക്കന്മാരിപ്പോഴും ഉണ്ടല്ലോ. അതൊക്കെ പറയുന്ന കള്ളമാണ്, കള്ളത്തരം പറയുന്നതാണ്. കാരണം അങ്ങനെയൊന്നും, കാരണം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 100 വയസ്സായെന്ന് പറയാം, എന്റെ ജന്മത്തീയതി ഒളിച്ചു വെച്ചാൽ മതി. ഒളിച്ചാൽ എനിക്ക് 100 വയസ്സെന്ന് പറയാം, ആര് അതെല്ലാം തെളിയിക്കും? വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നും പറ്റത്തില്ല. 100 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ക്വാളിറ്റി തീർന്നു, ജീവിച്ചിരിക്കും. 115 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. ഈ എന്താണ് മുഖമൊക്കെ ചുളിഞ്ഞ അത് കള്ളത്തരം. അയാള് മൊത്തം കള്ളൻ, കാശിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് നമ്മളെ വിശ്വസിക്കാൻ പോയാലേ ഇങ്ങനെയുള്ള ഫ്രോഡുകളെ വിശ്വസിക്കേണ്ടത്. അയാള് കാശിയിലുണ്ടായിരുന്ന ഒരു തന്നെയാണ്, അയാള് വള്ളിക്കാവിലും വന്നു. ഇയാൾ ഇതും പറഞ്ഞുകൊണ്ട് നാട്ടിന് മുഴുവൻ നടന്ന് നല്ല ചാപ്പാട് പിടിച്ച് പണവും പിരിക്കുകയാണ്. ഇയാൾക്ക് ഈ പറയുന്ന വയസ്സൊന്നുമില്ല. ഇയാളുടെ ഈ വയസ്സ് പിന്നെ നമ്മളൊക്കെ കാശി കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞു കേട്ടില്ല. ഈ മോഡി യോഗ പ്രചരിപ്പിക്കാൻ തുടങ്ങിയല്ലോ, അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ചില ആൾക്കാരെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങിയത്. 100 വയസ്സായി, 120 വയസ്സായി എന്നൊക്കെ പറഞ്ഞു. അയാള് വെറും തട്ടിപ്പാണത്. അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല ഒരാൾക്ക്. യോഗ ചെയ്യുന്ന മിക്കവാറും പേര് നേരത്തെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുകയാണ് മിക്കവാറും പേര്. എന്തുകൊണ്ട്? ശരിയായിട്ടുള്ള വ്യായാമം ഇല്ലാത്തതുകൊണ്ട്. യോഗ ഒരിക്കലും ഒരു നല്ല വ്യായാമമുണ്ട്. ഞാനീ പറഞ്ഞ ആള് സ്വാമി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഈ തമിഴ് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ചിത്രപാഠങ്ങള്, അതിനകത്തുള്ള ഈ ആത്മീയ വശമല്ല എടുക്കുന്നത്. ഇയാൾ ഈ രസവാദം എങ്ങനെ ഈ രസം അതൊക്കെ ഉണ്ട്. ശരി, രസം കെട്ടുന്ന വിദ്യകളൊക്കെ ഉണ്ട്. അതിലെ ഗവേഷണം നടത്തി അതിലോട്ട് ഈ മൈൻഡ് ആയിപ്പോയി. അത് പോട്ടെ, അതില് ആ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. രസത്തിന്റെ കെട്ടുകളൊക്കെ ഉണ്ടാക്കും, ഞാനും ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറച്ചു കാലം. സ്വർണം ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കിയില്ലേ? അല്ലല്ല, സ്വർണം കൊണ്ടേ സ്വർണം ശുദ്ധമാക്കി സ്വർണ ഭസ്മം ഉണ്ടാക്കി അത് മരുന്നി ചേർത്ത് ആ ഭസ്മം ഉണ്ടാക്കി ഹനുമനാശ്രമത്തിൽ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ യോഗിയെ അവിടെ വിളിച്ചോണ്ട് വന്നു. യോഗിക്ക് അറിയാം കുറച്ച് അതിന്റെ പണി. ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ശരിയായില്ല, പിന്നെ യോഗി വന്നാണ് കുറെ ആൾ ശരിയാക്കിയത്. എന്നിട്ട് ശരിയായില്ല, പിന്നെ ഞാൻ വേറെ ആളെ വിളിച്ചോണ്ട് വന്നു. അവസാനം ഇതൊന്നും ശരിയാകാത്തോണ്ട് ഞാൻ ഋഷ്യത്ത് പോയി, പതഞ്ജലിയുടെ ആശ്രമത്ത് പോയി, അവിടുന്ന് പിന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. അത് എന്ത് ഭസ്മമാണെന്ന് നമുക്കറിയത്തില്ല. അയാൾ തട്ടിപ്പോ, നമ്മൾ നാലഞ്ചവൺ ഉണ്ടാക്കിയിട്ട് ഫുള്ള് വിജയിച്ചില്ല. ഒരു പറയുന്ന രീതിയിൽ അതാകുന്നില്ല. പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു, പറഞ്ഞു കൊടുത്താൽ കള്ളം പൊളിയും, അത്ര തന്നെ. പറഞ്ഞു കൊടുക്കാതിരിക്കുന്നോണ്ടാണ് ഇത് നിലനിന്ന്. കെമിസ്ട്രി എന്ന് പറയുന്നത് ആരെങ്കിലും ഒളിച്ചു വെക്കുന്ന കാര്യമാണ്. അതൊക്കെ ഉണ്ടെന്നേ. തങ്കഭസ്മം പല മരുന്നുകളിലും ചേർക്കും, ആയുർവേദത്തിലെ പല മരുന്നുകളിലും ചേർക്കുന്നുണ്ട്. അതായത് ഇതുണ്ടല്ലോ, ഞങ്ങളത് ഞാനത് ഉണ്ടാക്കിയത് മാനസമിത്രം ഗുളിക എന്ന് പറഞ്ഞൊരു ഗുളിക ഉണ്ട്. അത് മാനസിക പ്രശ്നമുള്ളവർ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാന സാധനമാണ് തങ്കവസ്തു. അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പലരും ശ്രമിക്കും, പലരും വന്ന് ശ്രമിക്കും. യുവമാരൊക്കെ അറിയാമെന്ന് പറയും, ഉണ്ടാക്കി വരുമ്പോഴേ അതിന്റെ ക്വാളിറ്റി വരത്തില്ല. ഇതുപോലെ ശരീരത്തിന്റെ റെജുവിനേഷൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്, പതിനാറ് സ്വർണം ചേരും എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തു, 2 ലക്ഷം രൂപ കൊടുത്തു. അതെന്താണ് അന്ധവിശ്വാസം? ഇതിലൊക്കെ അന്ധമായി വിശ്വസിക്കുക. പരീക്ഷണം നടത്താൻ എന്താ പ്രയാസം? ഇതൊന്നും സക്സസ് ആവത്തില്ല. കാരണം അങ്ങനെയാണ് ഈ കെമിസ്ട്രി എത്രയോ പുരോഗമിച്ച ഇപ്പൊ പോയി ചോദിക്കാത്തത് ശരിയായാലും പോയി ചോദിക്കണം. ഒരിക്കലും അത് നടക്കത്തില്ല. ശരി, എന്നാ നമുക്ക് നിർത്താം. അടുത്ത മണി ദിവസം